സേവനമെന്ന് വേണം പറയേണ്ട, കർമ്മയോഗം എന്നുണ്ട്. അതവരെ കൊണ്ട് ചെയ്യിക്കുന്നവരടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇത് സേവനമാണ്, സർവീസ്. സേവനവും സർവീസ് കർമ്മയോഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സേവനവും കർമ്മയോഗവും തമ്മിൽ വ്യത്യാസം? ഈ ആശ്രമത്തിൽ ഒന്ന് സേവനം ചെയ്യുന്നതിനെ കർമ്മയോഗം എന്നെന്തിനാ പറയുന്നത്? കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഭഗവാൻ അർജുനോട് പറയുന്നതാണ് സ്വന്തം കർമ്മം ചെയ്ത്, എന്ന് വെച്ചാൽ ജാതിധർമ്മം കുലത്തൊഴിൽ ചെയ്ത്. കുലത്തൊഴിൽ ചെയ്താല് കർമ്മയോഗമാകും. സ്വസ്യ കർമ്മണ്യ അഭിരത സംസിദ്ധിം ലഭതേ നരാ. ഓരോ മനുഷ്യരും അവരവരുടെ കുലത്തൊഴിൽ ചെയ്തിട്ട്, എന്നുവെച്ചാൽ അവരുടെ കുലത്തിൽ പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന ആ കർമ്മങ്ങൾ അത് ചെയ്തു വേണം അവര്, അത് ചെയ്താലേ കർമ്മയോ ആകും, ചെയ്തു വേണം ചിത്തശുദ്ധിയോ മോക്ഷത്തോ ഒക്കെ നേടേണ്ടത്. സ്വധർമ്മേ നിധനസ് പരധർമ്മോ ഭയോ. ഇങ്ങനെ നിരവധി സ്ഥലത്ത് ഗീതയിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഒരാള് ഒരു കർമ്മം കർമ്മയോഗമായി ചെയ്യണമെങ്കിൽ അത് അയാളുടെ കുലത്തൊഴിലായിരിക്കണം. പരമ്പരാഗതമായി ആ കുലത്തിൽ എന്ത് തൊഴിലാണോ ചെയ്തു വന്നത് അത് ചെയ്യണം. അർജുനന്റെ കുലം എന്ന് പറയുന്നത് ക്ഷത്രിയ കുലം. അവിടെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വന്ന എന്താണ്? യുദ്ധം. അത് ചെയ്താലേ കർമ്മയോഗമാകും. അപ്പൊ ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇവർക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ കടുത്ത സംസ്കൃതമൊക്കെ പറഞ്ഞിട്ട് ഈ വഴിതെറ്റിക്കുന്ന ഇവിടുത്തെ സ്വാമിമാരെ മുക്കാലി കെട്ടി തല്ലണം എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞരെ മനസ്സിലായോ? ഇവരൊക്കെ ഈ ചെയ്യുന്നത് ഇവിടെ ഒന്ന് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഇവരുടെ കുലത്തൊഴിലാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമുള്ള അവരുടെ മനസ്സിനനുസരിച്ച് ഏത് പ്രവൃത്തിയും ചെയ്യാം. സർവീസ് സേവനം, അത് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടല്ല, പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, അവരുടെ ഒരു വിശ്വാസം. സർവീസ് ഒരു ജോലി തന്നെ. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങിയിട്ട് ചെയ്യുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളത് പറയുന്നില്ല, പരോപകാരാർത്ഥമായി ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് ഗുണമുണ്ടെങ്കിൽ തനിക്ക്, അത് ഏത് പ്രവൃത്തിയും ചെയ്യാം, കുലത്തൊഴിലായിരിക്കണമെന്നില്ല. അത് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവർ അങ്ങനെ ഒരു സേവന മനസ്ഥിതി ചെയ്യണമെന്ന്. എന്നുവെച്ചാൽ വെറും കൂലിയെ മാത്രം നോക്കി ചെയ്യരുത്, പിന്നെ ആ ജോലിയിൽ കള്ളത്തരങ്ങൾ കാണിക്കരുത്, അഴിമതി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പബ്ലിക് സെർവന്റാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത്, എന്താണ് പബ്ലിക് സെർവന്റാണ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവര് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം, ആ രീതിയിൽ അത് സേവനമാണ്. ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇവരും ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ശമ്പളത്തിന് വേണ്ടിയല്ല. ഇപ്പൊ പബ്ലിക് സെർവന്റിന്റെ സേവനത്തിന് ശമ്പളത്തിന്റെ കണക്ക് പറയണം. അവരാവശ്യപ്പെടും ഞങ്ങളുടെ ജോലിക്ക് ഇത്രയൊക്കെ പ്രതിഫലം വേണമെന്ന്. അത് പക്ഷെ പ്രതിഫലം അവർക്ക് ആവശ്യപ്പെടാം, പക്ഷെ അവരുടെ ഡ്യൂട്ടിയാണ് അത്, പബ്ലിക് സെർവന്റായി ജോലി ചെയ്യുക, സേവ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവരുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യും, കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല പബ്ലിക് സെർവന്റ് ആകുമ്പോൾ ജോലിക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവരെ പബ്ലിക് സെർവന്റ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, അതിനാണ് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ സംഗതി എന്താ? ഇവിടെ അവരൊരു പ്രതിഫലവും വേണ്ട അവർക്ക്. അവർക്ക് ഈ ഗുരുവിനെ സങ്കല്പിച്ചോ പ്രസ്ഥാനത്തെ സങ്കല്പിച്ചോ അവർ സേവനം ചെയ്യുന്നു. അത് പ്യൂറായ സേവനമാണ്, സർവീസ്, സോഷ്യൽ സർവീസ്. അതിനൊരിക്കലും കർമ്മയോഗം എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈ കർമ്മയോഗത്തെക്കുറിച്ച് ബോധമില്ലാത്തവരാണ് ഇവർ ഈ സേവനം ചെയ്യാൻ വരുന്നവരടുത്ത് കർമ്മയോഗം എന്ന് പറഞ്ഞ് എന്തോ ഒരു സംഭവമാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കും. ആദ്യം കറക്റ്റ് ചെയ്യണം, ഇത് കർമ്മയോഗമല്ല സേവനമാണ്, കുലത്തൊഴിലല്ല പെടുകയെന്ന് ചെയ്യുന്നു. ഇവർക്കെല്ലാം ഇനി അല്ല, ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കുലത്തൊഴിലുണ്ടോ? അങ്ങനെയൊന്നും ഇന്നും ആർക്കും ഇല്ലല്ലോ. ആരെങ്കിലും ഒരു പ്രത്യേക കുലം അവർ ഇന്ന പരമ്പരയായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ അങ്ങനെയൊന്നും ആർക്കും ഇല്ല. ചിലപ്പോൾ ചില സമയത്ത് ചേട്ട് ചില ജോലി ചെയ്യും, പിന്നെ വേറെ ജോലി ചെയ്യും, സന്താന പരമ്പര വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. അതുകൊണ്ട് കുലത്തൊഴിലെന്ന് പറയുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ കർമ്മയോഗമാവും. അതുകൊണ്ട് അബദ്ധങ്ങൾ പാവപ്പെട്ട ഈ നിരക്ഷരായ ആൾക്കാരെ അബദ്ധങ്ങൾ പറഞ്ഞു പഠിപ്പിക്കരുത്. സർവീസ്, സേവനം എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും. പിന്നെ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗീതയൊക്കെ പഠിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത് തെറ്റിച്ച് പഠിക്കുന്നവരാണ് ഇതൊക്കെ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റുന്നത്. തിരുത്തേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും കർമ്മയോഗമല്ല, നിങ്ങൾ ചെയ്യുന്ന സേവനമാണ്. എന്തുകൊണ്ട് അവിടെ കുലത്തൊഴിലെന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്? നിങ്ങളുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തു വരുന്ന ഒരു തൊഴിൽ, അങ്ങനെ ഒരു തൊഴിലില്ല, ഉണ്ടോ? ആർക്കും അങ്ങനെ തൊഴിലില്ല. പണ്ടാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അച്ഛൻ വൈദ്യം ചെയ്തിരുന്നെങ്കിൽ മോൻ കച്ചവടം ചെയ്യും, ഇന്നതാണ്. അടുത്ത തലമുറ വരുമ്പോൾ വേറെ പണി ചെയ്യും. കുലത്തൊഴിൽ ചെയ്താലേ കർമ്മയോഗമാവും. അതും പ്രത്യേകം മനസ്സിലാവും. അപ്പോൾ ആൾക്കാർ പറയും അത് ദൈവത്തെ സങ്കല്പിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുരുദേവന് സമർപ്പിച്ച് ചെയ്യുന്നു, അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്നു. അവിടെ പറയുന്ന എന്താണ്? സ്വകർമ്മണ തമ അഭ്യർച്ച്, തൻ്റെ ജാതിക്ക് ചേർന്ന കർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കണമെന്നാണ്. എന്നാലേ കർമ്മയോഗമാകും. തൻ്റെ കർമ്മം എന്തെന്ന് തീരുമാനിക്കുന്നത് തനിക്ക് ശാസ്ത്രം പറഞ്ഞിട്ടുള്ള കർമ്മമാണ്. ശാസ്ത്രം എന്ന് വെച്ചാൽ മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ശരി നിന്റെ പ്രവൃത്തി എന്താണ് എന്നറിയണമെങ്കിൽ ആദ്യം എന്ത് നോക്കണം, നിന്റെ ജാതി എന്തെന്നറിയണം. അപ്പൊ ജാതി അനുസരിച്ച് ചെയ്യണം, അതാണ് കർമ്മയോഗം. അതും അപ്പൊ അതുകൊണ്ട് അത് ശിവഗിരിയിൽ കർമ്മയോഗം എന്ന് പറയുന്ന ഒരു വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. സേവ എന്ന് പറയാം, സർവീസ്, അതിന്റെ മലയാളമാണ് സേവ. അതിന് ഒരു കുഴപ്പമില്ല, ബോധമില്ലെങ്കിൽ പറഞ്ഞുകൊടുക്കും, കേട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇതെങ്ങനെയാണെന്ന് അറിയണമല്ലോ. പിന്നെ ആ ജാതി എന്നുള്ള ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ കർമ്മയോഗമെന്ന് പറയാം, പക്ഷെ അത് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജാതിക്കനുസരിച്ചുള്ള കർമ്മമേ ചെയ്യാവൂന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എന്നാലേ കർമ്മയോഗം ആകുമെന്നാണ്. പിന്നെ മാറ്റാൻ നമ്മളാര്? ഭഗവാൻ ഇനി മാറ്റൂ. ഇന്നങ്ങനെ കുലധർമ്മങ്ങളൊന്നും ഇന്ന് ആർക്കും ഇല്ല. ഓരോരുത്തരും ഓരോർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നു അത്രേ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? ഒരു പീഡ എറുമ്പനും വരുത്തരുത് എന്ന് പറയുന്ന ആ ജീവകാരുണ്യത്തിന് ഈ പറയുന്ന ശങ്കരാചാര്യർ യോജിക്കുന്ന ആളല്ല, ഇതാണ് പറഞ്ഞു. ബുദ്ധനും ജൈനനുമൊക്കെ യോജിക്കുമത്, ശങ്കരാചാര്യർക്ക് അത് യോജിക്കത്തില്ല. ജാതീയമായ മനുഷ്യരുടെ ഇടയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ സമർത്ഥിക്കുന്ന ഒരാള്, ആ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അതിനെ സമർത്ഥിച്ച ഒരാളും മനസ്സിൽ മനുഷ്യരോട് കാരുണ്യമില്ല. ഉണ്ടെങ്കിൽ അത് സ്വന്തം ജാതിപ്പെട്ടവരോടേ ഉള്ളൂ, ജാതിപ്പെടാത്തവരോടില്ല. അപ്പൊ ശങ്കരാചാര്യർ അങ്ങനെയുള്ള ഒരാളാണ്, കാരുണ്യമില്ലാത്ത ഒരാളാണെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കും. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ. അപ്പൊ ചോദ്യം മുതൽ, ഏത് ശങ്കരാചാര്യർ എഴുതി? ഏത് ശങ്കരാചാര്യരാണോ ഭാഷ എഴുതിയിരിക്കുന്നത് ആ ശങ്കരാചാര്യനും കൂടെ പറഞ്ഞ് സരളാദ്വയ ഭാഷ്യക്കാരൻ. അപ്പൊ പിന്നെ അതിൽ തർക്കമൊന്നുമില്ല, ആരാണ് എക്സ് ഓർ വൈ, ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഭാഷ്യം നമ്മുടെ മുമ്പിലുണ്ട്, ആ എഴുതിയ ആള്, ആ എഴുതിയ ആള് ജാതീയമായ ഉച്ചനീചത്വങ്ങളെ സമർത്ഥിച്ചു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം വേണമെങ്കിൽ. ഉണ്ടല്ലോ, ഉപനിഷത്തുകളിലും ഉണ്ട്. ഇതൊക്കെ പുരോഹിതന്മാരുടെ സൃഷ്ടിയല്ലേ, അതെല്ലായിടത്തും വരും. അല്ല, ഉപനിഷത്ത് എന്ന് പറയുന്നത് അങ്ങനെ വിശുദ്ധമായൊരു സാധനമൊന്നുമില്ല, അന്നത്തെ മനുഷ്യരുണ്ടാക്കിയിരുന്നത്. അപ്പൊ അവരുടെ ചിന്തകളൊക്കെ അതേ വരും. അന്നതൊക്കെ ഇന്ന് നമ്മളിതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നെങ്കിലും അന്ന് ഇതൊക്കെ സാധാരണ കാര്യമാണ്. അന്ന് ഇതൊന്നൊരു വിഷയമുണ്ട്. ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം കാണിച്ചുതരാം. സത്യകാമ ജാപാലന്റെ കഥ ചന്ദോഗ്യത്തിൽ വരുന്നതാണ്. ജപാല എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണ് സത്യകാമൻ. അവൻ കുട്ടിയായിരുന്നപ്പോ അവന് സ്കൂളിൽ പോകണമെന്ന് തോന്നി. എന്ന് വെച്ചാൽ അവന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന കണ്ടിട്ടായിരിക്കും അവനങ്ങനെ ഒരാഗ്രഹം തോന്നി. എന്ന് വെച്ചാൽ അന്ന് ഗുരുകുലത്തിൽ പോവുക, പഠിക്കുക, പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. അവൻ ചെന്ന് അവന്റെ അമ്മയടുത്ത് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പോണം. അപ്പം മറ്റു കുട്ടികളോട് ചോദിച്ചതിന്റെ നടപടിക്രമങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം മറ്റു കുട്ടികളോട് അവൻ ചോദിക്കുമല്ലോ, നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ പോയി പഠിക്കുന്നത്. നമ്മളും അങ്ങനെയാണല്ലോ, എന്തിനെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ ചോദിക്കുമല്ലോ, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷ ഫോറം എവിടെ കിട്ടും, എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം. അന്ന് വേറെ രേഖയൊന്നും വേണ്ട, ഗോത്രം ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ മതി. ഗോത്രം എന്ന് വെച്ചാൽ കുടുംബം. ഇന്നൊക്കെ ഇന്നും ആൾക്കാർ പറയില്ലേ, വലിയ വീട്ടിൽ നിന്നാര്, തെക്കേ വയലിൽ നിന്നാരെന്നൊക്കെ പറയില്ലേ. അതുപോലെ അന്നും ഓരോ ഗോത്രങ്ങളുണ്ട്, ആ ഗോത്രം പറയണം. അതുകൊണ്ട് അവൻ അമ്മയെടുത്ത് ചോദിച്ച്, എന്താണ് എന്റെ ഗോത്രം, എനിക്ക് പഠിക്കാൻ പോകണം. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, ഗോതമൻ എന്ന് പറയുന്ന ആചാര്യന്റെ ഗുരുകുലത്തിലാ പോകുന്നു, അവിടെ താമസിച്ചാ പഠിക്കേണ്ടത്. ഗോത്രം ചോദിക്കും, കാരണം അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് അവര് ബ്രാഹ്മണരെ പഠിപ്പിക്കും, അതാണ് അന്നത്തെ വ്യവസ്ഥ. അതുകൊണ്ടാണ് ഇവൻ ചോദിക്കുന്നത്, എന്താണ് എന്റെ ഗോത്രം. ക്ഷത്രിയനെയും പഠിപ്പിക്കും കേട്ടോ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, മൂന്ന് കൂട്ടരെ പഠിപ്പിക്കും. പിന്നെ ബ്രാഹ്മണനെ മാത്രമേ എന്നില്ല, മൂന്നുപേരെയും അന്ന് വിദ്യാലയത്തിൽ പ്രവേശനമുണ്ട്. അപ്പോ ഈ ജപാല മോനോട് പറഞ്ഞത്, ബഹുഹം ചരന്തി പരിചാരിഹ ത്വാം അഹം അലഭേ യൗവനെ എന്ന് പറഞ്ഞാൽ, വളരെ സംസ്കൃതം അറിയാമെന്നുള്ള ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ഞാൻ വളരെ പരിചരിക്കുക എന്ന് പറയുന്ന തൊഴിലായിരുന്നു ഈ പറയുന്ന സേവ, പരിചരണം. അത് ഞാൻ ഒരുപാട് പരിചരണം എന്ന് പറയുന്ന തൊഴിലായിരുന്നു വളരെ കാലം, ബഹുകാലമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെന്നോ ഒക്കെ പറയാം, അല്ലെങ്കിൽ ഒരുപാട് പരിചരിച്ചെന്നോ ഒക്കെ പറയാം. പരിചരണമാണ് എൻ്റെ തൊഴിൽ അതായിരുന്നു. അങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൗവനെ, എൻ്റെ യൗവനകാലത്ത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ വളരെ കൃത്യമായി പറയാണ്, അലഭേ നിന്നെ കിട്ടി എനിക്ക് എന്നാണ്. അപ്പോൾ ഒരു യൗവനയുക്തയായ ഒരു സ്ത്രീ സെർവന്റായിരിക്കുമ്പോൾ ഒരു പുത്രനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ പരിചരിച്ചുകൊണ്ടിരുന്നു, അവരുടെ ജോലിയാണ്. പരിചരിക്കുക എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഈ ആൾക്കാർ തൂക്കുകയൊക്കെ ചെയ്യുന്നു, ചെറുപ്പകാലമാണ്. അപ്പോൾ അവർ സ്വയം പറയണം, അപ്പോൾ എനിക്ക് നിന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തിൽ നിന്നൊരു കുട്ടി പൊട്ടി വന്ന് കിട്ടിയ, പൊട്ടി വീണ് കിട്ടിയാണ്, പിന്നെ എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയത്? അത്രയും പറഞ്ഞാൽ നമുക്ക് വ്യക്തമാണ്. ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് നിന്റെ കുലം ഏതാണെന്ന് അറിയത്തില്ല. അതുകൂടെ പറയുമ്പോൾ വളരെ സ്പഷ്ടമാണ് എന്നുവെച്ചാൽ നിന്റെ തന്ത ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇത് വളരെ വ്യക്തമായി ലളിതമായ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുകയാണ് ചാന്തോഗ്യ മനുഷ്യൻ. കാരണം എന്തുകൊണ്ട്? ഒരുപാട് പേരെ പരിചരിച്ചു, ഒരുപാട് കാലം പരിചരിച്ചു, ചെറുപ്പമായിരുന്നു, എനിക്ക് നിന്നെ കെട്ടി, നിന്റെ ഗോത്രം എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ നിന്റെ തന്ത ആരാണെന്ന് അറിയത്തില്ല. ഇതാണ് അപ്പോ ഇയാൾ ശരിക്കും തന്തയില്ലാതെ ജനിച്ച ഒരു മകനാണ്. അപ്പൊ അവര് പറഞ്ഞു, ഗുരുകുലത്തിൽ ചെന്ന് നിന്നോട് ചോദിക്കും എന്താണ് നിന്റെ ഗോത്രം. അപ്പൊ നീ ഒരു കാര്യം പറയണം, അന്ന് ഈ ഗോത്രം പറയുന്ന അച്ഛന്റെ പേര് ചേർത്തിട്ടാണ്. അപ്പോ അച്ഛന്റെ പേരറിയത്തില്ല. പേരറിയാമെങ്കിൽ ഗോത്രം പറയാൻ എളുപ്പമാണ്, അച്ഛനപ്പുപ്പന്മാരുടെ ആരുടെയെങ്കിലും പേര് കിട്ടിയാൽ മതി. അപ്പൊ ഇതിപ്പോ അറിയത്തില്ല. പിന്നെ ഒരേ ഒരു വഴി എന്താണ്? അമ്മയുടെ ഗോത്രം പറയുക. എന്റെ പേര് ജബാല, അതുകൊണ്ട് നീ ജാബാലം എന്ന് പറയണം. അതാണ് ഗോത്രം പറയുന്ന ഒരു രീതി. ഗോതമൻ എന്നാണ് ഒരാളുടെ പേരെങ്കിൽ അയാളുടെ ഗോത്രം ഗൗതമ ഗോത്രം എന്ന് പറയും. അതുപോലെ അത് അന്നത്തെ ഭാഷയുടെ രീതി അനുസരിച്ച്. അപ്പൊ നീ പറയണം ജാബാല എന്ന് വെച്ചാൽ അമ്മയുടെ പേര് വെച്ച് ഗോത്രം പറയും, വേറെ വഴിയില്ല, അച്ഛനറിയില്ലല്ലോ. അവിടെ പാവം പയ്യൻ അവിടെ പോയി ഗോതമന്റെ അടുത്ത് ചെന്ന് ഗോതമൻ ചോദിച്ച്, ചെറിയ കുട്ടിയാണല്ലോ, വലിയ കള്ളത്തരവൊന്നുമില്ല, എന്താ നിന്റെ ഗോത്രം? ഈ വെള്ള ഡ്രസ്സിലൊക്കെ വടക്കേ ഇന്ത്യയിൽ ആശ്രമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നും ചോദിക്കും ഗോത്രം ഏതാണ്. ചോദിക്കും എന്താ ഗോത്രം? അത് കേട്ടിട്ട് ഇവിടുന്ന് പോകുന്ന മലയാളികള് ഈ ചോദ്യം ചോദിക്കുമ്പം മിക്കവാറും പേര് കേട്ടിട്ടുകൂടിയില്ല അവിടെ ചെന്നിട്ട്. എന്താണ് ഈ ഗോത്രം? ഇങ്ങനെ ഒരു ഏർപ്പാട് മലയാള നാട്ടിലൊന്നും കേട്ടിട്ടില്ലല്ലോ. എന്നിരിക്കും എന്ന് അമ്പരക്കും. പിന്നെ മിക്കവാറും പേർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കൂടെ, ഗോത്രം ചോദിച്ചു കഴിഞ്ഞാ എന്തെങ്കിലും ഒന്ന് തട്ടിവിട്ടില്ല, വാസിഷ്ഠ ഗോത്രം എന്നൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി എന്ന് പറയും. ഇവൻ അതുപോലെ പറയും, കൂടെ ഒരു ചോദ്യമൊന്നും വരത്തില്ല, ഇന്നും ചോദിക്കും. ഇങ്ങനെ അവിടെ പോയി ഗോത്രം പറഞ്ഞ് അവിടെ നിന്ന് ബ്രഹ്മചാരിയായിരുന്നു, സന്യാസിയായി, പിന്നെ കൂടെ വരുന്നവരാണ് വലിയ സ്വാമിമാരൊക്കെ ആയിട്ട് വലിയ ഇതൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇന്നും അത് ചോദിക്കുന്നുണ്ടെങ്കിൽ പണ്ടെന്തായിരിക്കും സ്ഥിതി? പയ്യനോട് ചോദിച്ചു, എന്താ നിന്റെ ഗോത്രം? ഇന്നിപ്പോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേര് ചോദിക്കാറില്ലേ? ഇന്നും സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറില്ലേ? ജനിച്ച സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല. അതുപോലെയൊക്കെ തന്നെ ഒരു അഡ്രസ്സ് ഏതെങ്കിലും വേണമല്ലോ. അപ്പൊ ഇവനോ പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അതേ വാക്യം തന്നെ പറഞ്ഞു. അമ്മ ഒരുപാട് പേരെ പരിചരിച്ചിട്ടുണ്ട്, അതിനാണ് എനിക്ക് എന്നെ കെട്ടി, ഗോത്രം അറിയത്തില്ല, ഇതാ പറഞ്ഞു. പിന്നെ എന്നോട് പറയാൻ പറഞ്ഞു ജാബാല ഗോത്രം എന്ന് വെച്ചാൽ അമ്മയുടെ പേര് വെച്ച് ഗോത്രം പറയും, അത് പാടില്ല. ഇന്ന് തന്നെ ഇപ്പോൾ മിക്കവാറും അതിന് ഇടയ്ക്ക് ഒരു കർശന നിയമമായിട്ടായിരുന്നു. അതായത് സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പം പെൻഷിൽ അച്ഛൻ്റെ പേര് തന്നെ വയ്ക്കണമെന്നൊരു നിയമം വന്നു. അതിനെതിരായിട്ടൊക്കെ ഒരുപാട് ഉണ്ടായി. അമ്മയുടെ പേര് വയ്ക്കാൻ പാടില്ലാന്ന്. ഇപ്പോൾ അത് മാറ്റുമെന്ന് അറിയത്തില്ല. അച്ഛൻ്റെ പേര് തന്നെ പറയും. അമ്മയുടെ പേര്, ഈ അമ്മയ്ക്ക് അച്ഛൻ്റെ പ്രാധാന്യമില്ല ഇന്നും സ്കൂളുകളിൽ അഡ്മിഷൻ്റെ സമയത്ത്. പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പാവം സ്ത്രീ ജബാലയെ സംബന്ധിച്ച് പാവ സ്ത്രീക്ക് വേറെ വഴിയൊന്നുമില്ല, തന്തയാരെന്നറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, അവളുടെ സ്വന്തം പേര് പറഞ്ഞു, ജാബാല ഗോത്രമെന്ന് പറഞ്ഞു. അപ്പോ ഈ ഗുരു പറയണ ഒരബ്രാഹ്മണൻ ഒരബ്രാഹ്മണൻ ഇത്ര തെളിച്ച് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ ബ്രാഹ്മണനാണ്, കാരണം ഇത്രയും തെളിച്ച് പറയുക എന്നാണ് പറയുന്നത്. വിവിക്തം, വിവേചിച്ച് പറയും. ഒരബ്രാഹ്മണൻ പറയത്തില്ല. അപ്പൊ നീ ഒരു ബ്രാഹ്മണന്റെ മകൻ തന്നെ എന്ന് തീരുമാനിച്ചു എന്നാണ്. അത് ശരിയായിരിക്കാം, കാരണം അന്ന് ഇങ്ങനെ പല, അത് നീ ഒരു ബ്രാഹ്മണന്റെ മകൻ തന്നെയെന്ന് ഈ ഗുരു തീരുമാനിക്കുന്നതിന് ഉള്ള കാരണം ഇന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കും പോലെ ഒന്നുമല്ല. കാരണം ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ പറഞ്ഞവയൊക്കെ ജോലി എന്താണ് പറഞ്ഞത്? എന്റെ ജോലി പരിചര്യെന്നാണ്. പരിചര്യാത്മക കർമ്മ ശൂദ്രസ്യാപി. പരിചര്യ എന്ന് പറയുന്നത് ആരുടെ പണിയാണോ? ശൂദ്രരുടെയാണ്. അപ്പൊ ഞാൻ ഒരുപാട് പേരെ പരിചരിച്ചെന്ന് പറയുമ്പം പല വീട്ടിലും വേലയ്ക്ക് പോയി, പല വീട്ടിലും വേലയ്ക്ക് പോയപ്പോ ആരിൽ നിന്നോ ഇവർക്കൊരു സന്താനം ഉണ്ടായി. കാരണം പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്താരം തിരിച്ചറിയാൻ ഇന്നത്തെ പോലെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും വന്നില്ല. അതുകൊണ്ട് അവരുള്ള കാര്യം പറഞ്ഞു, എനിക്കറിയാൻ പറ്റില്ല. അത് അന്നത്തെ പരിചര്യയുടെ ഭാഗമാണ്. അപ്പൊ ഈ ബ്രാഹ്മണരിങ്ങനെ പരിചരി ഈ ശൂദ്രര് പരിചരിക്കാൻ പോകുന്ന പ്രധാനമായിട്ടും ബ്രാഹ്മണരെയാണ്. അപ്പോൾ പരിചരിക്കുന്നതിനിടയ്ക്ക് ഒരു കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബ്രാഹ്മണന്റെ കുട്ടിയാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞ് നീ ബ്രാഹ്മണനാണെന്ന്. ആര്? ഗുരു പറഞ്ഞത്. ഇത്ര കൃത്യമായി പറയില്ല. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞയച്ചതും ഇതിനു വേണ്ടിയിട്ടായിരിക്കും. അത് മനസ്സിലാക്കിക്കോട്ടെ, ഞാനൊരു പരിചാരികയാണ്, ഒരുപാട് വീട്ടിൽ വേലയ്ക്ക് പോയി, അപ്പോൾ എനിക്ക് കുട്ടിയുണ്ടായി. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛാരായിരിക്കും ബ്രാഹ്മണനായിരിക്കും എന്നും മനസ്സിലാക്കാം. ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിൽ കുട്ടിയുണ്ടായ ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കത്തില്ല. എന്നാലും കുറച്ച് ഭേദമാണ് ഇതും. കേരളത്തിലെ നിയമമല്ലല്ലോ അന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അതിനൊരു അംഗീകാരം ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ബ്രാഹ്മണനാ, ഒരു അബ്രാഹ്മണനാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. സാറിന് പറയാല്ലോ ഇതിൻ്റെ തന്തയുടെ ഗുണമാണ്. അതെ, അത് നല്ല അർത്ഥത്തിലും പറയും, മോശം അർത്ഥത്തിലും പറയും. തന്തയുടെ ഗുണമെന്ന് പറഞ്ഞാൽ തന്ത മോശമെന്നും പറയാം, തന്ത അല്ലാന്നും പറയും. അപ്പൊ നീ ഒരു അബ്രാഹ്മണൻ ഇങ്ങനെ പറയത്തില്ല, ശരി നിന്നെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ശങ്കരാചാര്യ ബുദ്ധി കൊണ്ട് പറന്നു പറയുന്ന ഇവിടെയാണ്. ഇവര് പറഞ്ഞ എന്താണ്? ഞാൻ ഒരുപാട് പരിചരിച്ചു, നിന്റെ അച്ഛനും ആരെന്ന് എനിക്കറിയത്തില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. ഇത് കൂടുതൽ ഒരക്ഷരം പറഞ്ഞു ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത്. ഞാൻ അമ്മ പറഞ്ഞായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ നിരന്തരം പരിചരിച്ചുകൊണ്ടേയിരുന്നു. ഭർത്താവ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഇല്ല, അങ്ങനെ ഒരു വാക്കേ ഈ ഉപനിഷത്തിൽ ഇല്ല. അപ്പോൾ ഈ ജോലിയുടെ കൂടുതലുകൊണ്ട് ഒരുപാട് ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിന്റെ അച്ഛനോട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് നിങ്ങളുടെ ഗോത്രം ഏതാണെന്ന് ചോദിക്കാൻ മറന്നുപോയി. ഗോത്രം ഏതാണെന്ന് ചോദിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരോട് എന്താ ശ്രമിക്കുന്നത്? ഈ സ്ത്രീയെ ഒരു ബ്രാഹ്മണ സ്ത്രീയാക്കാനും ഈ പയ്യന്റെ അച്ഛനെ ഒരു ബ്രാഹ്മണനാക്കാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് ജോലി ചെയ്ത് അത് എന്താ ജോലി ചെയ്ത്? ഭർത്താവിൻ്റെ ശുശ്രൂഷ. അങ്ങനെ നീ ജനിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ ചോദിക്കാനും പറ്റിയില്ല എന്നോ? ഇതൊന്നും അതിലില്ലാത്ത കാര്യമാണ് എഴുതി പഠിപ്പിച്ചത്. എന്തിനു വേണ്ടി? ഈ സത്യകാമനെ ബ്രാഹ്മണനാക്കാൻ വേണ്ടി. എന്തായാലും ഇവനൊരു ബ്രാഹ്മണന്റെ മകനാകാനാണ് കൂടുതൽ സാധ്യത. അതാണ് അന്നത്തെ ഈ പിന്നെ ബ്രാഹ്മണരെന്ന് പറയുന്ന ഈ ശൂദ്ര സ്ത്രീകളിൽ സന്താനങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു ജോലിയാണ് അന്ന്. എന്നും ഏത് കാലത്തും കേരളത്തിലാണെങ്കിൽ നമ്പൂതിരിമാർ അമ്പലവാസികളിലെല്ലാം സന്താനം ഉണ്ടാക്കും. അമ്പലവുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ ജാതികളിലും സന്താനം ഉണ്ടാക്കുക, ക്ഷത്രിയന്മാരുടെ രാജാക്കന്മാരുടെ ഉൾപ്പെടെ. അതുകൊണ്ടാണ് വീട്ടി വട്ടതിരിപ്പാൾ പറഞ്ഞത് ഇവന്മാർ വിത്തുകാളകളാണ്. ഇവരുടെ പണി വിത്തുകാളയുടെ പണിയാണ്. ഈ പണി കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കണം, വിത്തുകാളയുടെ പണി കളയണം എന്ന് വീട്ടി വട്ടതിരിപ്പാർ എഴുതിയിട്ടുണ്ട്. ഇത് പണ്ടേയുള്ള ഒരു പണിയാണ് വിത്തുകാള പണി. അപ്പോ ഇവിടെ ഇവനെ ബ്രാഹ്മണനാക്കാൻ വേണ്ടി തെറ്റായി വ്യാഖ്യാനിച്ച്, കാരണം ഇവൾക്ക് ഭർത്താവ് ഉണ്ടെന്ന് ഉപനിഷത്ത് പറയുന്നില്ല, ഉണ്ടെന്ന് എഴുതി. ഭർത്താവ് മരിച്ചുപോയെന്ന് അവിടെ പറയുന്നില്ല, അത് എഴുതി. ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നത് അത് അവിടെ ഇല്ല, അതുണ്ടെന്ന് എഴുതി. ഞാൻ നിന്റെ അച്ഛനോട് ഗോത്രം ചോദിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം അത് ഉപനിഷത്തല്ലാതെ എഴുതി. ഇതാണ് ബുദ്ധി കൊണ്ട് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോ സത്യകാമൻ ബ്രാഹ്മണനാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇത്രയും കള്ളങ്ങൾ എഴുതി, അത് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു. ഇത് അപശൂദ്രാധികരണത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. എന്തു പറഞ്ഞു? ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല, ബ്രാഹ്മണനേ പാടുള്ളൂ. അതാണ് ചാന്തോഗ്യത്തിൽ സത്യകാമനെ ബ്രാഹ്മണനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേദം പഠിപ്പിച്ചത് എന്നവിടെ എഴുതുകയും ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല, അതിന് വേദത്തിൽ നിങ്ങൾക്ക് ഒരിടത്തും ഉദാഹരണം കിട്ടത്തില്ല. എന്നാൽ സത്യകാമന്റെ കഥയോ, സത്യകാമൻ ബ്രാഹ്മണനാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പഠിപ്പിച്ചത്. സത്യകാമൻ ബ്രാഹ്മണനാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്തി? അതാണ് അവിടെ വ്യാഖ്യാനിച്ചത്. അപ്പൊ സത്യകാമന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ജപാലയുടെ ഭർത്താവാണെന്ന് ഉപനിഷത്ത് ഇല്ലാത്ത കാര്യം എഴുതി വെച്ചു. അവർക്കങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെന്ന് അവിടെ ഇല്ല. ഇതാണ് ബുദ്ധി കൊണ്ട് പറഞ്ഞത്. അപ്പം മനസ്സിലാകാൻ തന്നെ കേൾക്കുന്നവർക്ക് പ്രയാസമാണ്, മനസ്സിലാവുന്നുണ്ടോ? മൊത്തത്തിൽ രണ്ടു മൂന്ന് തവണ കേട്ടാലേ മനസ്സിലാവും. അപ്പൊ ആ പാവസ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചതാണ്. പിന്നെ ഈ പറയുന്നതൊക്കെ കള്ളമാണ്, കാരണം ആ സ്ത്രീ ഈ പറയുന്ന കേട്ടാത്തൊന്നും ആ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയാണ്. സത്യകാമന്റെ അച്ഛനും ബ്രാഹ്മണനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ ഗോത്രം എന്താണെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയിരിക്കും. ഗോത്രം നോക്കി വിവാഹം നടത്തത്തുള്ളൂ അന്ന്. ഇന്നും ബ്രാഹ്മണർ വിവാഹം കഴിക്കുമ്പോൾ പരസ്പരം ഗോത്രം ഏതെന്നറിഞ്ഞ വിവാഹം കഴിക്കും. ഇന്നും അങ്ങനെയുള്ളൂ. എല്ലാ തലമുറയിലും ഇന്നും അങ്ങനെ തന്നെ അവർ പരസ്പരം ഗോത്രമൊക്കെ അന്വേഷിക്കും. കാരണം അവരുടെ ഈ എന്താണ് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങുകളിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ ഗോത്രം പറയണം, പറഞ്ഞാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഇന്നത്തെ ഈ മറ്റു വിവാഹമല്ല, പ്രേമവിവാഹങ്ങളൊന്നുമല്ല, അല്ലാതെയുള്ള വിവാഹങ്ങളിലൊക്കെ ആലോചിച്ചുള്ള ഒരു ഗോത്രം അറിഞ്ഞാണ്. അപ്പോൾ അന്നും ഗോത്രം അറിഞ്ഞ വിവാഹം കഴിക്കൂ, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഭർത്താവിൻ്റെ പേരറിയാമെങ്കിൽ തന്നെ ഗോത്രം അറിഞ്ഞിരിക്കും. അപ്പോൾ ഭർത്താവിനെ ഇത്രയും കാലം ശുശ്രൂഷിച്ചിട്ട് പേരുപോലും അറിയത്തില്ലായിരുന്നു, ഗോത്രം പോലും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന അവർക്ക്. പിന്നെ മരിച്ചുപോയി എന്ന് പറയുന്നു, അതും ഉപനിഷത്തില്ല, മരിച്ചെന്നൊന്നും പറയുന്നില്ല. എന്തായാലും ഈ കുട്ടിക്ക് തന്തയില്ലായിരുന്നു, കാരണം അങ്ങനെയാണ് ഈ ശൂദ്ര സ്ത്രീയില് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്ത അംഗീകരിക്കത്തില്ല സ്വന്തം പുത്രനായിട്ട്. കേരളത്തിലാണെങ്കിൽ അന്ന് പഴയകാലത്ത് ക്ഷത്രിയര്, നായര്, അമ്പലവാസികൾ ഇവരിലെല്ലാം കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ നമ്പൂരി ആ കുട്ടി വിളിക്കുന്ന ശപ്പൻ എന്നാണ്. ബ്രാഹ്മണ സ്ത്രീയിലാണ് കുട്ടി ജനിക്കണമെങ്കിൽ അതിനെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ശപ്പൻ, മറ്റൊന്ന് ഉണ്ണിയും. അച്ഛൻ എന്നുള്ള സ്ഥാനം കൊടുക്കത്തില്ല. ഇതിനെക്കുറിച്ച് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പുള്ളി ഈ സമുദായ പരിഷ്കരണത്തിന് ഇറങ്ങിത്തിരിച്ചതിൻ്റെ കാരണം ഇതാണ്. പുള്ളിയുടെ അച്ഛൻ ഒരു ഈശ്വരൻ നമ്പൂതിരിയായിരുന്നു, അമ്മ കാർത്തികായനിയമ്മ, അങ്ങനെ എന്തോ ആണ് പറഞ്ഞു. അപ്പോൾ അമ്മയടുത്ത് ചോദിക്കും അച്ഛൻ ആരാണ്. അപ്പം പറയും ഈ രണ്ട് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഒരാൾ കൂടെ വന്നിട്ട് പോകുമല്ലോ, അയാളാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. അത് ചുറ്റുപാടുമുള്ള വീട്ടിലൊക്കെ നോക്കുമ്പോൾ കുട്ടികൾ അച്ഛൻ്റെ തോളി കയറിയിരിക്കുന്നു, അച്ഛൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അച്ഛൻ്റെ മടിയിലിരിക്കാം, അച്ഛാന്ന് വിളിക്കാം. ഈ മത്നത്തിന് ഇതിനൊന്നും യാതൊരു അവകാശമില്ല, അച്ഛനൊന്നും വിളിക്കാൻ പാടില്ല. തീർന്ന് ഈ വിത്തുകാളം ഇങ്ങനെ രണ്ടു മാസത്തിലൊരിക്കൽ വന്നു പോകും. അപ്പം ഇത് ഇദ്ദേഹത്തിന് ഒരുപാട് സങ്കടപ്പെടുത്തി, സങ്കടത്തോടുകൂടി എഴുതിയിരിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. അതൊക്കെയുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വീട്ടിൽ. അപ്പൊ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പറയുമ്പോ ഈ ബ്രാഹ്മണരുടെ ഇടയിലും അവരുടെ ആചാരം കൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അവർക്കും ഉണ്ടായിരുന്നു. ഇവർ വേറെ സംബന്ധത്തിന് പോകുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, മൂത്ത പുത്രനെ വിവാഹം കഴിക്കാവൂ. നമ്പൂതിരിയിലെ മൂത്ത പുത്രനെയും നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിക്കാവൂ, താഴോട്ട് വരുന്നവർ നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതൊരു നിയമമായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്പൂതിരി സ്ത്രീകൾക്ക് വിവാഹമേ നടക്കത്തില്ല, അവരുടെ ജീവിതം എന്ത് കഷ്ടമായിരുന്നു. ചെറുപ്പക്കാരായ നമ്പൂതിരിമാർ അപ്പോൾ ഇങ്ങനെ കാളകളെ പോലെ നടക്കും മറ്റു വീടുകളിൽ, അതാ വേറെ അവർക്ക് നിവൃത്തിയില്ല. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഇവർ ചെയ്ത സ്വയംകൃത അനർത്ഥം കൊണ്ട് ഈ ബ്രാഹ്മണരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു നിയമം കൂടെ ഉണ്ടാക്കി വെച്ച്, എന്താണ്, ഈ നമ്പൂതിരി സ്ത്രീകൾ വിവാഹം കഴിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് 60, 70, 80 വയസ്സായ നമ്പൂതിരിമാർ 10, 12 വയസ്സുള്ള നമ്പൂതിരി പെൺകുട്ടികളെ വിവാഹം കഴിക്കും, ഇവർക്ക് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആ സ്ത്രീകൾ എന്തുമാത്രം ദുരിതം അനുഭവിച്ചിരിക്കും. അല്ല, ഈ വ്യവസ്ഥ കൊണ്ട് മറ്റ് ജാതിക്കാർ മാത്രമല്ല ദുരിതം അനുഭവിച്ചു, നമ്പൂതിരിമാരും ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ ചെയ്തു വെച്ച അനർത്ഥം കൊണ്ട് ഇതാണ് വീട്ടിയൊക്കെ ഇതിനെതിരായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. പുനർവിവാഹം ചെയ്യാൻ പാടില്ല. ഈ 80 വയസ്സായ നമ്പൂതിരി 12 വയസ്സായ പെൺകുട്ടിയെ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ച് വിവാഹം കഴിച്ചാൽ 80 വയസ്സുകാരൻ 12 വയസ്സുള്ള 8 വയസ്സുള്ളയൊക്കെ പെൺകുട്ടി വിവാഹം കഴിച്ചാൽ പിറ്റേ ദിവസം മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏവൻ ചിലപ്പോൾ ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കും ഏവക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നത്. ആ നിമിഷം ആ പെൺകുട്ടി വെള്ള വസ്ത്രം കൊടുത്ത് തലയും മുട്ടയടിച്ച് പുറത്തിറങ്ങാതെ അടുക്കള പണി ചെയ്ത് ഒരിക്കലും ജീവിതത്തിൽ പുറത്തിറങ്ങാൻ വയ്യാതെ കഴിഞ്ഞോളൂ, വിവാഹവും പാടില്ല. അപ്പൊ അസ്ത്രീകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം നരകയാതനയാണ് അവരനുഭവിച്ചത്. അപ്പോൾ ഇത് ഈ വ്യവസ്ഥ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയല്ല, അവർ സ്വയം അവരെയും ദ്രോഹിച്ചു. കൂടുതലും ദ്രോഹം സ്ത്രീകൾക്കാണ്. ഇത് കേരളത്തിലെ കാര്യം. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, ഉപനിഷത്തിലില്ലാത്ത അർത്ഥങ്ങളെല്ലാം എഴുതി വച്ചിട്ട് സത്യകാമനെ ബ്രാഹ്മണനാക്കി. ബ്രാഹ്മണനായ അച്ഛന് ബ്രാഹ്മണനായ അമ്മയിൽ ജനിച്ച ബ്രാഹ്മണനായ പുത്രനാക്കിയിട്ട് അപശൂദ്രാധികരണത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് സത്യകാമൻ വേദാധ്യയനം ചെയ്യാൻ അധികാരിയാണ്. അപ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ, അന്നത്തെ ഒരിതനുസരിച്ച് ശങ്കരാചാര്യ എഴുതിയാണ് എന്ന് നിർദോഷമായി ഇതിനെ കാണാൻ പറ്റത്തില്ല. കാരണം ഇത് മനഃപൂർവ്വം ചെയ്തിരിക്കുകയാണ്. നിർദോഷമായൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിലവിലിരുന്ന ആചാരങ്ങളെ പാലിക്കുക, അതാണ് നിർദോഷമായി ചെയ്യുക. കാരണം മറ്റുള്ളവർ പൂർവികന്മാർ ചെയ്തു വരുന്നു, അത് ചെയ്യുന്നു, അത് നിർദോഷമായി ചെയ്യുന്നതാണ്. അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. ഇവിടെ ശങ്കരാചാര്യരിക്കുന്ന അങ്ങനെയല്ല, സ്വന്തം ബുദ്ധി കൗശലം ഉപയോഗിച്ചിട്ട് ഈ ശൂദ്രന് വിദ്യാഭ്യാസം പാടില്ല എന്നുള്ളതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ബോധപൂർവം ചെയ്തതാണ്. നിലവിലിരുന്ന ഒരു കാര്യത്തെ നിർദോഷമായി സമർത്ഥിക്കുകയല്ല, കൃത്രിമമായി സമർത്ഥിക്കുകയാണ്, കള്ളത്തരത്തിലൂടെ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ബോധപൂർവം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ ചെയ്യുന്ന വ്യക്തി ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ആ താല്പര്യം? ഇത്രയേ ഉള്ളൂ. ഈ ശൂദ്രന്മാർ ഒരു കാലഘട്ടത്തിലും വിദ്യ നേടാൻ പാടില്ല, അറിവ് നേടാൻ പാടില്ല എന്നുള്ള, അതും അന്ന് നിലവിലിരുന്ന ഇത് തന്നെ. അപ്പം നിലവിലിരുന്ന ഒരു നിയമത്തെ അനുകൂലിക്കുന്നതും ആ നിയമത്തെ നിലനിർത്താൻ വേണ്ടി കള്ളത്തരങ്ങൾ ചെയ്യുന്ന രണ്ടാണ്. അപ്പം അന്ന് നിലവിലിരുന്ന ഒരു നിയമത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് അനുകൂലിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ മനഃപൂർവമായ ഒരു ശ്രമമുണ്ട്. ഒരിക്കലും ഈ ശൂദ്രന്മാർ രക്ഷപ്പെടാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? അവർ ഈ ഞങ്ങളെയൊക്കെ സേവിച്ച് പരിചര്യ ചെയ്ത് തന്നെ ജീവിക്കണം. വിദ്യാഭ്യാസം നേടാൻ പാടില്ല. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പരിചര്യയ്ക്ക് ആളെ കിട്ടത്തില്ല. ഈ കാര്യം വേദാധികാര നിരൂപണത്തെ ചട്ടമ്പിസ്വാമി എടുത്തു പറയുന്നുണ്ട്. ഇവരിങ്ങനെ ചെയ്തു വെച്ചതിൻ്റെ താല്പര്യം ഇതാണ്. ഈ ശൂദ്രവർഗത്തിനെ അടിമയാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തു വെച്ചാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിലവിലിരുന്ന ഒരു വ്യവസ്ഥയെ പിന്താങ്ങിയല്ല. അതിൻ്റെ എല്ലാ ക്രൂരതകളും ദോഷങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ ശക്തമായി പിന്താങ്ങി ഭാവിയിലും അതിനെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പം അവിടെ ഒരു വലിയൊരു മനുഷ്യ വിഭാഗത്തിനോട് ക്രൂരതയാണ് കാണിച്ചത്. കാരുണ്യമില്ല എന്ന് പറയുന്നത് നിഷേധാത്മകമായിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ക്രൂരത ഉണ്ടായിരുന്നു എന്ന് പറയാം. രണ്ടും രണ്ടാണ് അല്ലേ? കാരുണ്യമില്ല എന്ന് പറയുന്ന ഒന്ന്, ക്രൂരത ഉണ്ടെന്ന് പറയുന്ന ഒന്ന്. വഴിയിൽ ഒരാൾ ഒരു എന്താണോ ഒരാൾ ഒരു ആക്സിഡന്റ് പെട്ട് അവശനായിരിക്കുന്നതാണോ കണ്ടില്ല എന്ന് അടിച്ചു പോവുക, കാരുണ്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഒരാളെ വഴിയിൽ ഇടിച്ചിടുക എന്ന് പറയുമ്പോൾ അത് ക്രൂരതയാണ്. രണ്ടും രണ്ടാണ്, അടുത്ത് കാരുണ്യമില്ലെന്നേ ഉള്ളൂ, മറ്റടുത്ത് ക്രൂരത കൂടെ ഉണ്ട്, കൂടുതലായിട്ട് മറ്റടുത്തും ക്രൂരതയുണ്ട്, കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രൂരതയാണ് ഇവിടെ കാണിച്ചത്. ശൂദ്രന് വിദ്യ നിഷേധിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരത്തെ പരമാവധി ദുർവ്യാഖ്യാനം ചെയ്തു, സത്യകാമനെ ബ്രാഹ്മണനാക്കി. അല്ല, നേരെ മറിച്ച് തിരിച്ചാണെങ്കിൽ സംഭവിച്ചതാണെന്ന് വെച്ചോളുക, ഈ പറഞ്ഞത് അതുപോലെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എന്തുവരും? ജപാല ഒരു പരിചാരികയായിരുന്നു, അവർക്കൊരു കുട്ടിയുണ്ടായി, അവന് വിദ്യാഭ്യാസം കൊടുത്ത്. അപ്പം അവൻ ബ്രാഹ്മണനാണോ എന്ന് ജാതി അറിയാൻ പറ്റില്ല, ജാതി അറിഞ്ഞില്ലെങ്കിലും അവന് വിദ്യാഭ്യാസം കൊടുത്തു. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ജാതി പരിഗണിക്കേണ്ട കാര്യമില്ല, നേരുള്ള അർത്ഥം അതാണോ? പരിചാരികയുടെ മോനും സെർവന്റിന്റെ മോനും വിദ്യാഭ്യാസം കൊടുത്തു. അപ്പം അവിടെ ജാതി ഒരു വിഷയമല്ല, അവന് യോഗ്യതയുണ്ട്, ജിജ്ഞാസയുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം യോഗ്യതയും ആഗ്രഹമുള്ളവന് വിദ്യാഭ്യാസം കൊടുക്കാം എന്നാണ് അതിൻ്റെ നേരർത്ഥം വരേണ്ടത്. ആ ഒരു നേരർത്ഥം അവിടെ വ്യക്തമായിരിക്കുക, അതിനെ മറച്ചു വച്ചിട്ട് കൃത്രിമമായി ബുദ്ധി കൊണ്ട് പറന്നെന്ന് പറഞ്ഞ ഇതാണ്. മനുഷ്യരിൽ ജാതി കയറി മൂത്തുപോയതിൽ ശങ്കരാചാര്യരും കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഇതാണ്. പക്ഷെ അത് കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ കൊള്ളത്തക്ക രീതിയിൽ തന്നെ ചട്ടം മിസാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു എനിക്കൊരു ഗുണമുണ്ടായത്, ഇവിടെ ദോഷങ്ങളൊക്കെയാണ് സംഭവിച്ചതെങ്കിലും ഞാനിവിടെ നിന്ന് പോയി പന്മനയിലേക്ക് പോയപ്പോൾ എനിക്ക് ചട്ടമ്പിസ്വാമിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടി. അതിനു മുമ്പ് ഞാൻ അങ്ങനെ കാര്യമായി പഠിച്ചില്ല. അതിനു മുമ്പ് ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് അദ്വൈത ചിന്താപദ്ധതി ഒരു പുസ്തകമാണ്, കാരണം അത് ആധ്യാത്മികമായ താല്പര്യം കൊണ്ട് വായിച്ചു. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചിന്താഗതി മൊത്തം മാറിയത്. ഇതങ്ങനെ ലഘുവായി കാണേണ്ട ഒരു കാര്യമല്ല, മൃദുവായി കാണേണ്ട ഒരു വിഷയമല്ല. അപ്പോ നമ്മുടെ സച്ചിദാനന്ദ സ്വാമി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്വാമി പണ്ട് ശിവേരിയിലായിരുന്നപ്പോൾ ഇത്രയും തീവ്രത ഇല്ലായിരുന്നുണ്ടോ? ശരിയാണ്, ശിവേരിയിലായിരുന്നപ്പോ ഗുരുവിന്റെ ശൈലി എന്താണ്? മിതമായ ശൈലിയാണ്, നയം സൗമ്യമായ ഒരു ശൈലിയാണ്, അതല്ല ചട്ടമ്പിസ്വാമിയുടെ ശൈലി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അതുകൂടെ കിട്ടി, അതാണ് എന്നിൽ മാറ്റം വന്നത്. അന്ന് പഠിപ്പിച്ചതുപോലെയല്ല ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് ചിലരെങ്കിലും ഇത് കേട്ടിട്ട് പറയും. ആ വ്യത്യാസം വരാൻ കാരണം അതാണ്. ഇത് ഈ ഞാനീ പറഞ്ഞ ആശയം വളരെ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇത് ഇവരെ നശിക്കണമെന്നുള്ള വിചാരത്തിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പഠനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങനെ നമുക്ക് ലഘുവായി തള്ളിക്കളയാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് ചട്ടമ്പിസ്വാമിക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എന്നുവെച്ചാൽ ഒന്ന് പ്രധാനമായി വന്നത് ഈ മന്നത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചട്ടമ്പിസ്വാമി നമ്പൂതിരിയുടെ വാസുദേവ ശർമ്മ നമ്പൂതിരിയുടെ അത് ശരിക്കും ഈ ഉപനിഷത്തിൽ പറഞ്ഞ പോലെയാണ്. സ്വാമിയുടെ അമ്മയെന്ന് പറയുന്ന പരിചാരികയായിരുന്നു. പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നമ്പൂതിരിക്ക് കാമം വന്നു, അങ്ങനെയാണ് എന്ത് ചെയ്തത്, സ്വാമി ജനിക്കുന്നു. ഇതിന് സ്വാമി ശക്തമായി എതിർത്തി ഈ ഇടപാടിന്. ഈ നമ്പൂതിരി സംബന്ധത്തെ സ്വാമി ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഈ വയസ്സമായ നമ്പൂതിരിമാരിൽ നായർ സ്ത്രീകളിൽ സന്താനങ്ങളുണ്ടായ യുവന്മാരെല്ലാം മന്ദബുദ്ധികളായിപ്പോവും, അതുകൊണ്ട് ഇത് അനുവദിക്കരുത്. എന്ന് ശക്തമായി എഴുതി വച്ച്, എഴുതി വയ്ക്കുക മാത്രമല്ല ഇവരുടെ ഈ അനാചാരങ്ങൾ അതിശക്തമായി എഴുതിയും ചെയ്തു. അതിന് ഏറ്റവും വലിയൊരു സംഭവം അതിനൊരു ഉദാഹരണമായിട്ട് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണരെ മൊത്തം അറ്റാക്ക് ചെയ്തത് ബ്രാഹ്മണർക്ക് അത് പിടിച്ചില്ല. അപ്പോ അതിനു പകരം നായന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്പൂതിരി വേറെ പുസ്തകം എഴുതി. ഇതൊക്കെ സംഭവിച്ചു കാണിപ്പയ്യൂര്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ചട്ടമ്പിസ്വാമി മരിച്ച് കുറേ വർഷം കഴിഞ്ഞ് പന്മന ആശ്രമത്തിലൊരു സമാധി സമ്മേളനം സംഘടിപ്പിച്ച്, എനിക്കൊന്ന് 50-ാമത് ചരമ വാർഷികം മാറ്റമാണ്. അന്ന് അവിടുത്തെ മുഖ്യപ്രഭാഷകനായിട്ട് ആഗമാൻ സ്വാമിയെ വിളിച്ചു. പ്രത്യക്ഷമായ ഉദാഹരണം, ആഗമാൻ സ്വാമി 1 മണിക്കൂർ അവിടെ പ്രസംഗിച്ചു. ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന ഒരു പേരോ പേര് പോലും പറഞ്ഞില്ല, ഒരു പേരേ പറഞ്ഞില്ല, ഒരക്ഷരം പറഞ്ഞില്ല. സ്വാമിയുടെ സമാധിയിൽ സംസാരിക്കുന്നതാണ് അത്. നേരിട്ടതിന് സാക്ഷിയായ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടമ്പി സ്വാമി ബ്രാഹ്മണരെ അറ്റാക്ക് ചെയ്തതാണ് കാരണം. ദേഷ്യം കൊണ്ട് അത് കഴിഞ്ഞ് അടുത്ത് വേറൊരാൾ പ്രസംഗിച്ചു. ഇവരെല്ലാം നോട്ട് ചെയ്തു സ്വാമിയുടെ ഈ പ്രസംഗം. നോട്ട് ചെയ്തിട്ട് അയാള് ഈ കാര്യം തുറന്നങ്ങോട്ട് സംസാരിച്ചു. എന്തുകൊണ്ട് ഈ ആഗമാൻ സ്വാമി ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതിന് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഉദ്ധരിച്ച് അയാൾ മറുപടി പറഞ്ഞു. ഈ ബ്രാഹ്മണരെ അറ്റാക്ക് ഈ ആഗമാൻ സ്വാമി ബ്രാഹ്മണനാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞപ്പോൾ പ്രസംഗം പകുതിയായപ്പോഴത്തേക്ക് ആഗമാൻ സ്വാമി സ്റ്റേജിൽ ഇറങ്ങിപ്പോയി. പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞു. ഈ ആഗമാൻ സ്വാമി ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, 3-ഓ 4-ഓ കാര്യങ്ങൾ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഒരിടത്തും ചട്ടമ്പി സ്വാമിയെ കുറിച്ച് 1 വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവർ രണ്ടുപേരുടെയും നിലപാടിൽ വന്ന വ്യത്യാസം. ഗുരു എന്ത് ചെയ്തു, അങ്ങനെ തീവ്രമായി ഒരു നിലപാടെടുത്തില്ല. അപ്പോ ചട്ടമ്പി സ്വാമി തീവ്രമായൊരു നിലപാടെടുത്ത് അതുകൊണ്ട് ഗുരുവിനെ ഒരുപാട്, അതിന് പകരത്തിന് പകരം ഗുരുവിനെ ഒരുപാട് പ്രശംസിച്ചും ഒക്കെ പറഞ്ഞ് ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ചിലയിടത്ത് ചില ദുസ്സൂചനകളും കൊടുത്ത് ചട്ടമ്പി സ്വാമി ആള് ശരിയല്ല എന്നുള്ള ചില ദുസ്സൂചനകൾ ഇവര് രഹസ്യമായി പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എന്താണ് പരസ്യമായി പന്മനിയിലൊക്കെ പോയി വലിയ മഹാനാണെന്നൊക്കെ പ്രസംഗിക്കുമെങ്കിലും ചുവേരിയിലെ തന്നെ ചില സ്വാമിമാർ രഹസ്യമായി സ്വാമി ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളത് എനിക്കറിയാം. കാരണം അത് അന്ന് തുടങ്ങിയാണ്. പക്ഷെ ഇത് ഇതവര് ഈ എന്താണ് ഇത് ഏറ്റുപിടിച്ചത് ആരുടെ പ്രചാരണമാണെന്ന് പറയുന്ന അതിന്റെ അടിസ്ഥാനം ഇവിടുന്ന വന്നത്. സ്വാമി എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരു അവധൂതനെ പോലെ ഒന്നും ഒന്നിലും എന്താണോ അത് എങ്ങനെയാണ് സ്വാമി എന്നുള്ള ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ചട്ടമ്പി സ്വാമിയുടെ ജാതിയുടെ മഹത്വം കൊണ്ടല്ല ഗുരു എഴുതിയത്, ചട്ടമ്പി സ്വാമി മനസ്സിലാക്കിയിട്ടാണ് എഴുതി വെച്ചത്. ആ എഴുതി വെച്ചതിനെ പോലും ചുവരിയിലെ സ്വാമിമാരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കിട്ടുന്ന സമയത്തെല്ലാം ചട്ടമ്പി സ്വാമിയെ മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഗുരുവിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്തിട്ട്. ഇവിടുത്തെ ചില ഗുരുത്വം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഗുരുത്വമില്ലാത്ത സ്വാമിമാർ ഗുരുവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതുന്നു, എഴുതിയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ഈ ചട്ടമ്പി സ്വാമിയുടെ ജാതി സ്നേഹം കൊണ്ട് പറയുന്നൊന്നുമല്ല, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയണം. എന്താണ് ഇതിൽ വന്ന വ്യത്യാസം എന്നുള്ളത് ഈ സന്ദർഭം വന്നപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്ന അതുകൊണ്ട് അത് പറയുകയാണ്. അപ്പൊ ഈ ഇവരുടെ ആക്രമണം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം അത് അന്നത്തെ സാഹചര്യം അതാണ്, ഇവർക്കൊക്കെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും അതി പ്രതികരിക്കായിരുന്നപ്പോ ഇവരുടെയൊക്കെ കാലം വന്നപ്പോ ഇവർ പ്രതികരിച്ചു. ചട്ടമ്പി സ്വാമി രൂക്ഷമായി പ്രതികരിച്ചു. 6-7 ഭാഗം ഇവരെ കുറിച്ച് എഴുതിയതാണ്. അതിൽ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. 2 ഭാഗമായിട്ടോ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവർ ചെയ്ത ഇവിടെ ചെയ്തു കൂട്ടിയ അനാചാരങ്ങളും മറ്റും. അപ്പോ അത് എന്നാൽ ഇങ്ങനെ സ്വാമി എഴുതിയിട്ടും സ്വാമിയുടെ ശിഷ്യന്മാരായി വന്ന് ബ്രാഹ്മണരുണ്ടായിരുന്നു, അത് മറ്റൊരു കാര്യം. പുരോഗമന ചിന്താഗതിയുള്ള ബ്രാഹ്മണരെന്ന് ചട്ടൻ സ്വാമി അംഗീകരിച്ചിരുന്നു, ഗുരുദേവൻ അംഗീകരിച്ച പോലെ തന്നെ. പക്ഷെ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കാരണം അത് വളരെ തീക്ഷ്ണമായിപ്പോയി ആ വിമർശനങ്ങൾ. അത് സ്വാമിയുടെ ഒരു ശൈലി അങ്ങനെയായിരുന്നു. ക്രിസ്തുമത ഛേദനമൊക്കെ അങ്ങനെ എഴുതിയത് ഒരു മയമുള്ള ഒരു നിലപാടല്ല. അപ്പോ അതുകൊണ്ട് ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോഴും മയമില്ലാത്ത ഒരു നിലപാടാണ് സ്വാമി സ്വീകരിച്ചത്. അപ്പൊ ശരിക്കും സത്യസന്ധമായി വസ്തുനിഷ്ഠമായി നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു വെച്ചാൽ, ഇന്നും ഇത് തെറ്റായി ആൾക്കാർ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തെറ്റായി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോ ശരിയെന്തെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, പറഞ്ഞേ മതിയാവും. കാരണം ഈ നിയമങ്ങൾ ശാങ്കര സ്മൃതി ഏതോ ഒരു നമ്പൂതിരി എഴുതിയാണ്. ഈ സ്മൃതി എഴുതി വെച്ചിട്ട് ആ സ്മൃതി അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരെയും അവര് തയ്യാറാക്കി. അപ്പോൾ ഉച്ചനീചത്വങ്ങൾ മേളിൽ നിന്ന് താഴോട്ട് കുറഞ്ഞു കുറഞ്ഞ് കൂടി കൂടി വന്ന് എല്ലാവർക്കും അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് ഏറ്റവും താഴെ കിടന്നവൻ മഹാദുരിതം അനുഭവിച്ചു. അപ്പൊ ഈ ഉച്ചനീചത്വങ്ങൾ കൊണ്ടുണ്ടായതാണ്. അപ്പൊ അതൊക്കെ ചെയ്തു വെച്ച പിന്നെ എങ്ങനെയാണ് ജീവകാരുണ്യത്തിന് ഉദാഹരണമായിട്ട് ഇവരെയൊക്കെ എങ്ങനെ എടുത്ത് കാണിക്കും, എങ്ങനെ പറയാൻ പറ്റും? പറയുന്ന കാര്യം പ്രയാസമാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗുരു ഒരു വളരെ സമന്വയാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ച്, ഗുരു അന്ന് സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഗുരുവിൽ നിന്നൊരു വാക്ക് കുറച്ച് രൂക്ഷമായി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മുഴുവൻ ചിലപ്പോൾ കലാപത്തിന് കാരണമായിത്തീരും. സ്വാമി എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് മാറിയുന്ന ആളാണ്. സ്വാമിക്ക് എന്തും പറയാം, സ്വാമിക്ക് വേറെ സാമൂഹിക ദൗത്യം ഉത്തരവാദിത്വം ഒന്നും സ്വാമിക്കില്ല. അതുകൊണ്ട് സ്വാമി പറയാനുള്ള രൂക്ഷമായി പറഞ്ഞു. ഗുരുവൻ അങ്ങനെയല്ല, ഒരു വലിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് ഗുരുവളുടെ രണ്ടുപേരുടെയും ആ പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഗുരു വളരെ സൗമ്യമായി സമൂഹത്തിൽ തീപ്പൊരി ചെതറിക്കാത്ത രീതിയിൽ ഗുരു കൈകാര്യം ചെയ്തു. അതിനാണ് ഗുരു നയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രവർത്തന മണ്ഡലത്തിലായിരുന്നില്ല ചട്ടമ്പി സ്വാമി. അതുകൊണ്ട് സ്വാമി എന്നെ മുന്നും പിന്നും നോക്കിയില്ല. അതിൻ്റെതായ എതിർപ്പുകളും അതെല്ലാം സ്വാമിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പൊ ഗുരു വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഗുരു ഇന്ന് സർവാദരണീയനായിരിക്കുന്നു. വളരെ കരുതലോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചു എന്ന് പറയാം. ആണ് അതിൻ്റെ വ്യത്യാസം. Hmm.